ഉപപൂർവമേകേ ഭാവം അശ്നവത് തദുക്തം. നിഷ്ഠിക ബ്രഹ്മചാരി പ്രമാദാത് അവഗീര്യത, ഒന്ന് ബ്രഹ്മചര്യം നഷ്ടപ്പെടുക, അത് ഉപപാദകമാണെന്നാണ് ചിലരുടെ പക്ഷം. ഇപ്പോ ഗുരുത്തൽപാദിഷ് അന്യത്ര അല്ലെങ്കിൽ മഹാപാതകമാണ്, അത് നമ്മളിവിടെ ചർച്ച ചെയ്ത് അതിന് പ്രായച്ചിത്വം പറഞ്ഞു. അഭാവസ്മരണം തുയേവം സതി യത്നഗൗരവ ഉത്പാദനാർത്ഥമിതി വ്യാഖ്യാതവ്യം ഏവം ഭിക്ഷു വൈഖാനസയോരവി വാനപ്രസ്ഥോ ദീക്ഷാഭേദേ കൃച്ഛ്രം ദ്വാദശരാത്രം ചരിത്ര മഹാകക്ഷം വർദ്ധയേ ഭിക്ഷു വാനപ്രസ്ഥ പത് സോമവല്ലിവർജ്യം സ്വശാസ്ത്ര സംസ്കാരസ്ഥിതിമാതി പ്രായശ്ചിത്ത സ്മരണം അനുസ്മർത്തവ്യം. ഇപ്പോ ബ്രഹ്മചര്യ ഭംഗത്തിൽ എന്തായാലും പ്രായശ്ചിത്തം ഉണ്ടെന്നാണ്. അത് പ്രായശ്ചിത്തം എന്തൊക്കെയാണെന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ മീമാംസയുടെ പ്രമാണവും പറഞ്ഞു. അപ്പോ വളരെ ബ്രഹ്മചര്യ രക്ഷയ്ക്ക് വേണ്ടി വളരെയധികം പ്രയത്നം ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രായശ്ചിത്തത്തെ വിധിച്ചിരിക്കുന്നത്. അല്ലാതെ ബ്രഹ്മചര്യം പോയാലും കുഴപ്പമില്ല, പ്രായശ്ചിത്തം ചെയ്താൽ മതിയല്ലോ, അങ്ങനെ സമാധാനിക്കാൻ വേണ്ടിയിട്ടല്ല. പ്രായശ്ചിത്തം പറഞ്ഞിരിക്കുന്നിടത്തെല്ലാം പറഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിനുവേണ്ടി യത്നം വളരെ ചെയ്യണം. അല്ലാതെ ചെയ്ത് ബ്രഹ്മചര്യ ഭംഗം വന്നു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്താൽ മതി, പ്രശ്നം പരിഹരിക്കുമെന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടല്ല. എന്താണ് രാവിലെ എന്താ ചില അപശബ്ദങ്ങൾ, ഏവം ഭിക്ഷു വൈഖ ബ്രഹ്മചാരിക്ക് എങ്ങനെയാണ്, ബ്രഹ്മചാരിക്ക് മാത്രമല്ല ഭിക്ഷുവിനും വൈഖാനസനും എല്ലാം പ്രായശ്ചിത്തം പറഞ്ഞിരിക്കുന്നു. വാനപ്രസ്ഥോ ദീക്ഷാഭേദേ കൃച്ഛ്രം ദ്വാദശരാത്രം ചരിത്ര മഹാകക്ഷം വർദ്ധി. കൃച്ഛ്ര പ്രജാപതി, ഇതൊക്കെ മനുസ്മൃതിയിൽ പലതരത്തിൽ വിശദീകരിച്ചുണ്ട്. ചാന്ദ്രായണം പിപീലിക മദ്യം യവമദ്യം ഇങ്ങനെയൊക്കെയുള്ള തരത്തിൽ പലതരത്തിൽ ഉള്ള ഈ പ്രായശ്ചിത്തങ്ങളെ കുറിച്ച് സ്മൃതികളിലാണ് പറയുന്നത്, മനുസ്മൃതി വായിച്ചു നോക്കിയാൽ അതിയോട് പറയുന്നുണ്ട്. വാനപ്രസ്ഥോ ദീക്ഷാഭേദേ കൃച്ഛ്രം ദ്വാദശരാത്രം, കൃച്ഛ്ര പ്രായശ്ചിത്തം ദ്വാദശരാത്രം ചെയ്തിട്ട് മഹാകക്ഷം വർത്തയത്, അത് വളരെ രസകരമായ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഇന്നത്തെ പ്രകൃതി സ്നേഹികളെല്ലാം ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഇതിൻ്റെ പ്രായശ്ചിത്തമായി പറഞ്ഞിരിക്കുന്നത് ധാരാളം പുല്ലും മരങ്ങളും എല്ലാം ഉള്ള സ്ഥലം, പണ്ട് ഇത് വച്ചു പിടിപ്പിക്കേണ്ട ആവശ്യമില്ല, അതിന് ധാരാളം വെള്ളമൊക്കെ കൊടുത്ത് അതിനെ വളർത്തുക, അതാണ് പ്രായശ്ചിത്തം പറയുന്നുണ്ട്. ബഹുതൃണകാഷ്ഠദേശം ജലദാനാദിന വർദ്ധയേത്, അപ്പോൾ കാടെല്ലാം വളർത്തുക പ്രായശ്ചിത്തമായിട്ടാണ്. അതിൽ സന്യാസി യതിസ്തു സോമലത വർജം പറഞ്ഞു, യതി സോമലത ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിനെയും വളർത്തണം. സോമലത പാടില്ല എന്ന് പറഞ്ഞത്, സോമലത വളർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന് പഴയ വിചാരം വരും, എന്താണ് യാഗം ഒക്കെ ചെയ്യണം, സോമലത പാനം കാണുമ്പോൾ ഒരു പ്രലോഭനം വരും. അതുകൊണ്ട് വൈദികർക്കാണല്ലോ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്, അപ്പം മുമ്പ് ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് യതി എന്തായാലും സോമനത്തെ വളർത്തേണ്ട, ബാക്കിയുള്ളതെല്ലാം വളർത്തിയാൽ മതി, നമുക്ക് പ്രായശ്ചിത്തിൻ്റെ ഭാഗമാണ്. പിന്നെ നേരത്തെ മുഖ്യമായി പറഞ്ഞ പ്രായശ്ചിത്തം എന്താണ്? കഴുതയെ ഹോമിക്കുക, അത് വേണം, അത് കൂടാതെ വേണം. അതൊക്കെ അത് മനുസ്മൃതി പറയുന്നത് ഒറ്റക്കണ്ണനായ കഴുതയെ ഹോമിക്കണമെന്നാണ്. കഴുത സാധാരണഗതിയിൽ രണ്ട് കണ്ണോടുകൂടിയാണ് ജനിക്കുന്നത്, പിന്നെ ഒറ്റക്കണ്ണനായ കഴുതയെ എങ്ങനെ ഹോമിക്കാൻ പറ്റുമെന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഒന്നുകിൽ അതിൻ്റെ ഒരു കണ്ണിനെ കുത്തി പൊട്ടിച്ചിട്ട് ഹോമിക്കണം, അല്ലെങ്കിൽ പിന്നെ ഒറ്റക്കണ്ണായ ഒരു കഴുത എങ്ങനെ കിട്ടും, എവിടെ നിന്ന് കിട്ടും? ഈ പറയുന്ന തരത്തിലുള്ള ബ്രഹ്മചര്യ ഭംഗമൊക്കെ ആർക്ക് സംഭവിക്കാമെന്നുള്ള കാര്യമാണ്. ബ്രഹ്മചാരിക്കും വനപ്രസനും യതിക്കും എല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒറ്റക്കണ്ണനായ കഴുതയെ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. പക്ഷെ അതാണ് അവിടെ വിധിച്ചിരിക്കുന്നത്. സംശയമുള്ളവർ മനസ്സിലാക്കി നോക്കുക. അതാണ് ഭിക്ഷു വാനപ്രസ്ഥയോർ സോമവല്ലി വർജം സുശാസ്ത്ര സംസ്കാരസ്ഥ. ശാസ്ത്ര സംസ്കാരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, കഴുത ഹോമിക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്യണം. പിന്നെ ഇവിടെ സുശാസ്ത്ര സംസ്കാരം എന്നുള്ളതിന് പറയുന്നു എല്ലാ സ്വാമിമാർക്കും സന്തോഷം വരുന്ന ഒരു കാര്യം. നിത്യമേവത് കുർവീത പ്രാണായാമം സ്തു ഷോഡശ. ഒരു 16 പ്രാണായാമം ചെയ്താൽ മതി, എല്ലാ ദിവസവും ചെയ്യണം, ഒരു ദിവസം മുടങ്ങാതെ ചെയ്താൽ മതി. ആശ്വാസമുള്ള ഒരു കാര്യമാണ്, ഹോമം ഒന്നും ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. കാരണം യതിക്ക് അതൊന്നും സാധിക്കുന്ന കാര്യമില്ലല്ലോ, ഹിംസാത്മകമായ ഹോമം എങ്ങനെ യതി ചെയ്യും? അതുകൊണ്ട് 16 പ്രാണായാമം ചെയ്യുക. ഇനി അതിന് എളുപ്പമുള്ള ഒരു വഴിയുണ്ട്, യതിമാർക്കാണ് അല്ലാത്തവർക്കല്ല, അതുകൂടെ പറയുന്നുണ്ട്. അച്യുതസ്മരണം, അച്യുതനെ സ്മരിക്കുക. പ്രായശ്ചിത്തത്തോടുകൂടി, പ്രായശ്ചിത്തം എന്താണെന്ന് മനസ്സിൽ തന്നെ പറയുന്നുണ്ട്. പ്രായോ നാമ തപപ്രോക്തം ചിത്തം നിശ്ചയിച്ചതേ, തപോ നിശ്ചയ സംയുക്തം പ്രായശ്ചിത്തം തപിച്ചതേ. ഇനി ഒരിക്കലും ഞാനിങ്ങനെ തെറ്റാവർത്തിക്കത്തില്ല എന്നുള്ള വിചാരത്തോടുകൂടി അച്യുതസ്മരണം, അതുകൂടെ പറയുന്നുണ്ട്. അങ്ങനെ പല വഴികളും കൂടെ പറയുന്നുണ്ട്. ബ്രഹ്മചാരിക്കാണ് വളരെ കഠിനമായ ഹോമവും മറ്റും പറഞ്ഞിരിക്കുന്നത്. സന്യാസിമാർക്ക് അത്രയും വലിയ പ്രശ്നമില്ല. ഇതെല്ലാം ആചാര്യന്മാർ കൊണ്ട് പറഞ്ഞ് സദുദ്ദേശത്തിലാണ് ആൾക്കാർ വഴി തെറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞ. അതും പരിവ്രാജകന് ഇത് പ്രായശ്ചിത്തം വിധിച്ചിരിക്കുന്നത് പ്രമാദം കൊണ്ട് സംഭവിക്കും. ബ്രഹ്മചര്യത്തിന് ഭംഗം അബദ്ധത്തിൽ സംഭവിക്കുമ്പോഴാണ്. അത് മനഃപൂർവ്വം ബ്രഹ്മചര്യ ഭംഗം വരുത്തുന്നതിനല്ല. അബദ്ധത്തിൽ വന്നാൽ അവിടെ അച്യുത സ്മരണമോ പ്രാണായാമമോ എല്ലാം കൊണ്ട് പലപ്പോഴും മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അച്യുത സ്മരണം കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന 16 പ്രാണായാമം കൊണ്ടോ പരിഹരിക്കാവുന്നതാണ്. എന്ന് പറയുന്നു, ഊർധ്വരേതസം പ്രമാദച്യുത ബ്രഹ്മചര്യാണാം കൃത പ്രായശ്ചിത്താനാം അധികാരവസ്തു വിദ്യായ. അങ്ങനെയുള്ളവർക്ക് തുടരാം സന്യാസത്തിലും ബ്രഹ്മചര്യത്തിലും മനഃപ്രസ്ഥമൊക്കെ ആ ധർമ്മത്തിൽ തുടരാം. അവർക്ക് വിദ്യയിൽ അധികാരമുണ്ട് എന്നാണ്. കാരണം സംഭവിച്ച പ്രമാദം കൊണ്ടാണ്, മനഃപൂർവ്വം കൊണ്ടാണ്. ഇപ്പോൾ പ്രായശ്ചിത്തം ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ ദോഷമില്ലെന്നാണ്. എന്നുവെച്ചാൽ സാധാരണഗതിയിൽ അയ്യോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള കുറ്റബോധം വേണ്ട. പ്രായശ്ചിത്തം ചെയ്തിട്ട് സമാധാനമായി മുമ്പോട്ട് പോവുക എന്നൊരു സൗകര്യം കൂടെയുണ്ട്. ഇതാണ് സർവപാപ പ്രസക്തോപി ധ്യായം നിമിഷമച്ചതം പുനഃസപ്പൂതോ ഭോതി പങ്ക്തിപാവന ഏവച്ച. അത് പൊതുവെ പറയുകയാണ്. എന്ത് പാപമായാലും ശരി, ഇനി ഈ പറയുന്ന പാപമല്ല, ഏത് പാപം സംഭവിച്ചാലും ശരി, ധ്യായം നിമിഷം അച്യുതം, അച്യുതനെ ഒരു നിമിഷം ധ്യാനിച്ചാൽ മതി എല്ലാ പാപങ്ങളും പമ്പ കിടക്കും. ഇത് കൂടുതലെന്ത് വേണം എന്നാണ്. പുനഃസപ്പൂതോ ബോധം, വീണ്ടും അവൻ പരിശുദ്ധനായിത്തീരുന്നു എന്നാണ്. ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. വീണ്ടും പാപം ചെയ്യാൻ വേണ്ടി ചെയ്യരുതെന്നാണ്. പങ്ക്തി പാവന ഏവച്ച, അവനെ കൂട്ടത്തിൽ കൂട്ടാം. അവന് പിന്നെ സമാജത്തിൽ അവനെ ചേർക്കാം, അവനെ ബഹിഷ്കരിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ബഹിഷ്കരിക്കുന്ന പരിപാടിയുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. അതാണ് അടുത്ത് പറയുന്നത്. ബഹിസ്തു ഉഭയധാപി സ്മൃതേർ ആചാരാച്ച യതി ഊർധ്വരേതസാം സ്വാശ്രമേഭ്യ പ്രച്യവനം മഹാപാതകം യതി വാപാതകം ഉഭയധാപി ശിഷ്ടഹീത്തെ ബഹിഷ്കർത്തവ്യം. ഇനി ഊർധ്വരേതസ് സന്യാസിമാര് അവരാശ്രമത്തിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വ്യതിചലനം കൊണ്ട് ഉദ്ദേശിക്കുന്നു പോയി വിവാഹം കഴിക്കുക, വീണ്ടും ഭാര്യാസമേതനായി ജീവിക്കുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, അതല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ള പാതകങ്ങളായാലും ശരി. അതെന്ന് പറയുന്നത് പ്രച്ഛിപനം മഹാപാതകം എരിവാപാതകം, നേരത്തെ പറഞ്ഞു അന്യത്ര ഗുരുതാരേഭ്യ ഉപാതമാണ്, മറിച്ചാണെങ്കിൽ മഹാപാതമാണെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ശരി, ഇത് ചിലരുടെ അഭിപ്രായമാണ്. ഉഭയതാ വിശിഷ്ടഹിത്തെ ബഹിഷ്കരണം, ശിഷ്ടന്മാരെ അവരെ പുറന്തള്ളണം. അവരൊരിക്കലും കൂട്ടത്തിൽ പിന്നെ ചേർക്കാൻ പാടില്ല. പഴയകാലത്ത് അവർക്ക് ഗ്രാമത്തിൽ താമസിക്കുന്നതിന് അവകാശമില്ല, ഭിക്ഷ എടുക്കുന്നതിന് അവകാശമില്ല എന്നുവെച്ചാൽ അങ്ങനെ ഒരു മനുഷ്യൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയ കാര്യങ്ങളാണ്. പക്ഷെ അത് പലപ്പോഴും വളരെ ക്രൂരമായ രീതിയിൽ അതൊക്കെ നടപ്പിലാക്കി ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷ അവർക്ക് മാത്രമുള്ള അവരുടെ സന്താന പരമ്പരയ്ക്കൂടെ വരും. അവരെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരായാൽ അവരൊക്കെ പട്ടിണി കിടന്ന് മരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ശിഷ്ടന്മാരെ അവരെ കൂട്ടത്തിൽ കൂട്ടരുത്. അപ്പോൾ അവന് ഭക്ഷണത്തിനും വകയില്ലാതെ അവർക്ക് കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും? വിശേഷിച്ചും ബ്രാഹ്മണരാണെങ്കിൽ, മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും പണിയൊക്കെ ചെയ്ത് ജീവിക്കാം. ബ്രാഹ്മണനാണെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കും? ജീവിക്കാൻ പറ്റത്തില്ല, തൊഴിലെടുക്കാൻ പറ്റില്ല, ഭിക്ഷെടുക്കാൻ പറ്റില്ല, വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സന്താനങ്ങളെല്ലാം പട്ടിണി കിടന്ന് മരിക്കും. ആരൂഢോ നൈഷ്ഠികം ധർമ്മ യസ്തു പ്രച്ഛിവതേ പുനഃ പ്രായശ്ചിത്തെന്ന് പശിയാമി ഏന ശുദ്ധേ സ ആത്മഹായ. അവൻ ആത്മഹത്യ ചെയ്യുന്നവനാണ്, സ്വയം തന്നെ തന്നെ നശിപ്പിക്കുന്നവനാണ് ആരൂഢനായവൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഉത്തമാശ്രമത്തിലേക്ക് പ്രവേശിച്ചവൻ. നൈഷ്ഠികം ധർമ്മം യസ്തു പ്രച്ഛിപതി, അവന്റെ നൈഷ്ഠിക ധർമ്മത്തെ നിന്നവൻ വ്യതിചലിച്ചാൽ പുനഃപ്രായശ്ചിത്തം എന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 16 പ്രാണായാമം ചെയ്യാനും പറ്റത്തില്ല, അച്യുതനെ സ്മരിച്ചാലും പറ്റത്തില്ല, പുല്ല് നടാനും പറ്റത്തില്ല, കഴുതയെ ഹോമിക്കാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ഒരു പരിപാടി അനുവദനീയമല്ല എന്നാണ്, കർശനമായ നിലപാടാണ്. പ്രായശ്ചിത്തെന്ന പശ്യാമി ഏന ശുദ്ധിയ ആത്മഹ, ആത്മഹത്യ ചെയ്തവനാണ്. കർശനമായ നിയമങ്ങൾ വയ്ക്കുന്നത് മനുഷ്യൻ വ്യതിചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ അത് നല്ലതാണ്, പക്ഷെ അത് നടപ്പിലാക്കുമ്പം വരുന്ന മറ്റു പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ്. ആരൂഢ പതിതം വിപ്രം മണ്ഡലാശ വിനിസൃതം ഉദ്ബദ്ധം ക്രമിദിഷ്ടം ജസ്പൃഷ്ടാച അന്തരായണം ശരേ. ആരൂഢപതിതം വിപ്രം, ആരൂഢപതിതനായ ബ്രാഹ്മണനെ ഉദ്ദേശിച്ച് അവിടെ പറയുന്നു. മണ്ഡലാച്ച വിനിസൃതം, അപ്പോ ഇവൻ എന്താണ്, സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതനാണ്, അങ്ങനെ അവനെ കരുതണം, ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഉദ്ബദ്ധം, അവൻ ശരിക്കും എന്താണ് കെട്ടിത്തൂങ്ങിയവനാണ്. കെട്ടിത്തൂങ്ങണ്ട, പക്ഷെ അവൻ കെട്ടിത്തൂങ്ങിയവനാണ്. കാരണം പഴയകാലത്ത് ഈ കെട്ടിത്തൂങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ശവത്തിൽ പോലും ആരും തൊടത്തില്ല, അത്രയും വലിയ മഹാപാതകമാണ് അതും. അവന് യാതൊരു തരത്തിലുള്ള സംസ്കാരങ്ങളും ആ ശവത്തിൽ ചെയ്യത്തില്ല. പിന്നെ അതെന്താ ചെയ്യുന്നത്, അന്ന് ശവം കൈകാര്യം ചെയ്യുന്ന ചണ്ടാളന്മാരാണ്, അവരൊക്കെ കൊടുക്കും ആ ശവത്തെ. അവർ കൊണ്ടുവന്ന് വല്ല കാട്ടിലും തള്ളും, മൃഗങ്ങളൊക്കെ തിന്നും. ഒരു തരത്തിലുള്ള സംസ്കാരവും മരണാനന്തര കൃത്യങ്ങളും അവന് വേണ്ടി ചെയ്തിട്ടില്ല. കാരണം അവൻ ചെയ്തിരിക്കുന്ന മഹാപാതകമാണ്. ആ ശവത്തിൽ ആരും തൊടത്തില്ല, ബന്ധുക്കളോ ആരും. അതും ഇതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഇതൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഇത് ചെയ്യരുത്. അതിനു വേണ്ടിയിട്ടായിരിക്കും. എല്ലാത്തിൻ്റെ പിന്നിലും ഒരു നല്ല ഉദ്ദേശം കാണും, ഫലത്തിൽ വരുമ്പോൾ ദോഷങ്ങളും വരും. ബദ്ധം കൃമി ദഷ്ടം, അവൻ എന്താണ് ഈ കൃമികൾ തിന്നതുപോലെയാണ്. കൃമിദുഷ്ടം എന്ന് പറഞ്ഞാൽ പുഴുത്തവനാണെന്ന് മലയാളത്തിൽ പറയത്തില്ലേ, നീ പുഴുത്തി ചാവൂടെ, ചിലർ ശവിക്കുന്നതാണ്. അതുപോലെ അവൻ പുഴുത്തവനാണ്, പുഴുത്തതാണെങ്കിൽ പിന്നെ അത് ആരും തൊടാൻ പാടില്ലല്ലോ. അതുപോലെയാണെന്നർത്ഥം, തൂങ്ങിച്ചത്തവനെ പോലെയാണ്, പുഴുത്തവനെ പോലെയാണ്. സ്പൃഷ്ടുവാ ചാന്ദ്രായണം, ആരെങ്കിലും അവന്റെ അടുത്ത് പോയാലോ അവന്റെ നിഴല് പതിച്ചാലോ അവനെ തൊട്ട് കഴിഞ്ഞാൽ അവൻ ചെയ്യണം ചാന്ദ്രായണം എന്നാണ്. ഒരു ബ്രാഹ്മണൻ ബ്രഹ്മചര്യ ഭംഗം ഇങ്ങനെ ആരൂഢപതിതനായാൽ സന്യാസത്തിൽ പോയിട്ട് തിരിച്ചു വന്നാൽ അത് അതിന് വരുന്ന അങ്ങനെ കർശനമായൊരു നിയമം വയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ഇവൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ട്. അവിടെയാണ് അതിൽ ട്രാജഡി. അവനോ അവൻ്റെ കുടുംബവും എല്ലാം പിന്നീട് എന്തായിരിക്കും? നരകത്തിലായിരിക്കും ഈ ലോകത്തെ ജീവിതം. കണ്ണില്ലാത്ത നിയമങ്ങൾ നടപ്പിലാക്കുന്ന സ്ഥലത്ത് ഇതൊക്കെ വലിയ കഷ്ടമാണ്. പക്ഷെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആരുടെ പതിതനാകാൻ പാടില്ല എന്നാണ്. അപ്പോൾ പറയുന്നതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, പക്ഷെ നടപ്പിലാക്കുന്നതിൻ്റെ അപകടവും വളരെ ഭീകരമാണ്. ഇത് ചെയ്യുമാതി നിന്ദാതിശയ സ്മൃതി എന്ന് പറയുന്ന ഇതൊരു നിന്ദാതിശയം എന്ന് പറഞ്ഞാൽ ഇതൊരു അർത്ഥവാദമാണ്. ഈ സ്മൃതി നിന്ദാതിശയം എന്ന് പറയുന്ന അർത്ഥവാദമാണ്. അത്രയും കടുത്ത പാപമാണ്, അത് ചെയ്യരുതെന്നാണ്. പക്ഷെ അതിനെ നിന്ദാതിശയമായിട്ട് എടുക്കാതെ ശരിക്കും ആൾക്കാരങ്ങ് നടപ്പിലാക്കാൻ തുടങ്ങിയ അത് പ്രശ്നമാണ്. ശിഷ്ടാചാരാവസ്ഥ, ശിഷ്ടന്മാരെങ്ങനെയാണ് ആചരിക്കുന്നത്? ശിഷ്ടന്മാരെന്ന് പറഞ്ഞാൽ ഇത്തരം വ്രതങ്ങളെല്ലാം വളരെ കർശനമായി പാലിക്കുന്നവർ. അവരെ സംബന്ധിച്ച് മറ്റുള്ളവർ ഈ വ്രതങ്ങളെല്ലാം ഭഞ്ജിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഞങ്ങളിതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്ത വരും. അല്ലേ, കുറെ പേര് ഒരിടത്ത് താമസിക്കുന്നിടത്ത് ഒരുത്തൻ എന്തെങ്കിലും വഴിതെറ്റിയൊക്കെ പോകുമ്പോൾ ബാക്കിയുള്ളവർ ചിന്തിക്കുന്നു, പിന്നെ എന്തിനാ നമ്മൾ ഇത്രയും കർശനമായിട്ടൊക്കെ ജീവിക്കുന്നു, നമുക്കും അതുപോലെ ആയാൽ പോരെ എന്ന് ചിന്തിക്കും. അതുകൊണ്ട് ശിഷ്ടന്മാർ ഒരിക്കലും ഇത് അംഗീകരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇത്തരം കർശനമായ നിയമങ്ങൾ പറഞ്ഞത്. നഹി യജ്ഞ അധ്യയന വിവാഹാദീനി തൈസ ആചരന്തി ശിഷ്ടാഹ. ഇങ്ങനെ ആരൂഢ ഭ്രഷ്ടനായവൻ, ആരൂഢ പതിതൻ, സന്യാസത്തിൽ നിന്ന് തിരിച്ചു വന്ന് ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുന്നവൻ, അവനോടൊപ്പം ചേർന്ന് യജ്ഞം പാടില്ല, അധ്യയനം പാടില്ല. അധ്യയനം പാടില്ല എന്ന് വെച്ചാൽ അവനിൽ നിന്ന് അധ്യയനം പാടില്ല, അവന് വേണ്ടി അധ്യാപനം പാടില്ല, അവൻ്റെ സന്താനങ്ങളെ പഠിപ്പിക്കാൻ പാടില്ല, വിവാഹം അവൻ്റെ കുടുംബത്തിൽ പിറന്ന ആരും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ പൂർണ്ണമായും ബഹിഷ്കൃതനാണ്. അത്ര കർശനമായ നിയമങ്ങളാണ് വച്ചിരിക്കുന്നത്. ഇതൊക്കെ മനുസ്മൃതിയിലും വ്യാജമേൽക്കിയ സ്മൃതിയിലും എല്ലാം പറയുന്നുണ്ട്, എല്ലാ സ്മൃതികളിലും പറയുന്നുണ്ട്. തീ സഹാചരന്തി ശിഷ്ടാഹ. സമൂഹം ഒരു വ്യവസ്ഥയിൽ സുസ്ഥിരതയിൽ പോകട്ടെ എന്ന് കരുതി ഇത്തരം കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കി. അടുത്ത അധികരണത്തിൽ ചർച്ച ചെയ്യുന്നത് അങ്കോപാസനകളെ കുറിച്ചാണ്. ഈ അങ്കോപാസന ആര് ചെയ്യണം? യജമാനം ചെയ്യണോ ഋത്വിക്ക് ചെയ്യണോ എന്നാണ്. രണ്ടഭിപ്രായമുണ്ട്. ചിലത് പറയുന്നു അത് യജമാനം ചെയ്യണം, ചിലത് പറയുന്നത് ഋത്വിക്ക് ചെയ്യണം എന്നാണ്. അത് ഔഡലോമി പറയുന്നത് കൃത്യകൾ ചെയ്യണമെന്നാണ്. രണ്ടഭിപ്രായമാണ്. ശ്രുതി നിന്ന് രണ്ടു തരത്തിലും മനസ്സിലാക്കാമെന്ന് അങ്കോപാസനം. ഈ രണ്ടഭിപ്രായം ഇവിടെ പറയുന്നുണ്ട്. യജമാനം ചെയ്യണമെന്നൊരു പക്ഷം, എന്നാൽ മുഖ്യമായിട്ട് ഔഡലോമിയുടെ പക്ഷമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. അവർത്തിക്കുകളാണ് ചെയ്യേണ്ടത് ആ ഉപാസന. അങ്കോപാസന എന്ന് പറയാൻ കാരണം കർമ്മം ചെയ്യിപ്പിക്കുന്നവരാണ് നിർത്തിക്കുകൾ. യജമാനാണ് കർമ്മത്തിൻ്റെ കർത്താവും ഫലത്തെ അനുഭവിക്കുന്നു. അപ്പം ആര് ചെയ്താലും ഫലമെന്ന് പറയുന്നത് യജമാന തന്നെ. അർത്ഥിക്കുകൾക്ക് ദക്ഷിണാദി ഫലലാഭമാണ്, അതൊന്നും കർമ്മഫലമാണ്. അതുകൊണ്ട് ഇപ്പം ആര് ചെയ്താലും എന്താ, ആര് ചെയ്താലും നമ്മളെ സംബന്ധിച്ച് ഇവിടെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ അടുത്ത അധികരണത്തിലേക്ക് പോവുകയാണ്. യജമാനം ചെയ്താലും കൊള്ളാം, അതിർത്തിക്ക് ചെയ്താലും കൊള്ളാം. ഇവിടെ യജമാനന്മാരുമില്ല, അതിർത്തിക്കുകളുമില്ല. സഹകാരി അന്തരവിധി പക്ഷേണ തൃതീയം തദ്വതോ ഇത്യാദിവത്. അടുത്ത അധികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. തസ്മാത് ബ്രാഹ്മണ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേനദൃഷ്ടാസീത് ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ അധ മുനിഹി അമൗനം ച മൗനം ച നിർവിദ്യ അധ ബ്രാഹ്മണ ഇതി ബൃഹദാരണ്യകേ ശ്രൂയത്തെ. ഇത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ഇത് ജനകന്റെ സദസ്സിന് യാജ്ഞവൽക്കിനോടുള്ള കഹോലപ്രശ്നം. കഹോലപ്രശ്നം വളരെ പ്രസിദ്ധമാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അവിടെയാണ് ഭാഷകാരൻ വിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. സന്യാസി പുത്രേഷനായ വിത്തേഷനായ ലോകേഷനായ വിധായ ഭിക്ഷാചര്യം ചിരന്തി ബ്രാഹ്മണ എന്നാദ്യം ബ്രാഹ്മണന്റെ വിധാനത്തെക്കുറിച്ച് അവിടെ പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതും പറയുന്നു, ബ്രാഹ്മണ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസി. ഒരു വിഷയവും പറയുന്നുണ്ട്. ആദ്യം വിദ്യ വിധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് സന്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇത് പറയുന്നുണ്ട്. അതിന് വളരെ പ്രാധാന്യമുണ്ട്. അത് എടുത്ത് വായിച്ചു നോക്കേണ്ടതാണ്. ആ ഭാഷ്യം ഭാഷകാരൻ വളരെ വിശദമായ ഭാഷ്യം അവിടെ എഴുതുന്നുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്താണ് അതിന് പല വിവാദങ്ങളും വരുന്നുണ്ട്. ബ്രാഹ്മണാഹ വിദ്ധായ ഭിക്ഷാചര്യം ചരന്തി എന്ന് പറയുന്നിടത്ത് ഭാഷകാരനോട് പറഞ്ഞു, ബ്രാഹ്മണാനാം ഏവ വിദ്ധാനെ അധികാരോ അധ ബ്രാഹ്മണഗ്രഹണം എന്ന് പറഞ്ഞു. ഇവിടെ ബ്രാഹ്മണ ശബ്ദം പറഞ്ഞിരിക്കുന്നുണ്ട്. ബ്രാഹ്മണന് മാത്രമേ സന്യാസത്തിന് അധികാരമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ബ്രാഹ്മണ ശബ്ദം പറഞ്ഞത് എന്ന് ഭാഷകാരൻ വ്യാഖ്യാനിച്ചപ്പോ ആ വ്യാഖ്യാനത്തെ ശിഷ്യന്മാർ തുടർന്ന് വ്യാഖ്യാനിച്ച് ആരൊക്കെ സുരേശ്വരാചാര്യർ പറഞ്ഞു അത് പ്രൗഢിവാദമാണ്, അത് ശരിയല്ല, അങ്ങനെ പറഞ്ഞത് ശരിയല്ല. ബ്രാഹ്മണന് മാത്രമല്ല ബ്രാഹ്മണഗ്രഹണം ക്ഷത്രിവൈശ്യരപ്പുപലക്ഷണം, ക്ഷത്രിയനും വൈശ്യനും കൂടെ എടുത്താം പറഞ്ഞ പക്ഷം ശൂദ്രം പോട്ടെ എന്ന് പറഞ്ഞു. അനന്തഗിരി ഒരു പടിയൂടെ കടന്നിട്ട് പറഞ്ഞു ഈ പറഞ്ഞു വളരെ മോശമായിപ്പോയി, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ശിഷ്യന്മാർ തന്നെ ആചാര്യനെ തിരുത്തിയ ഒരു അല്ലെങ്കിൽ വിമർശിച്ച ഒരു ഭാഗവും ഇവിടെയാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അതൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്താണ്. എന്നാൽ ഇവിടെ ബ്രാഹ്മണ എന്ന് പറയുന്നിടത്ത് ഭാഷകാരൻ ബ്രാഹ്മണ ബ്രഹ്മവിത്ത എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നു, കുറച്ചുകൂടെ മുമ്പോട്ട് വന്നു ബ്രാഹ്മണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മവിത്ത എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യമേ അതങ്ങ് പറഞ്ഞെങ്കിൽ ഈ പ്രശ്നം ഒഴിവാകുമായിരുന്നു. പക്ഷെ ആചാര്യൻ അവിടെ ജാതിയെ തന്നെ പറഞ്ഞു, പിന്നീട് പറഞ്ഞു ബ്രഹ്മജ്ഞാനി. ഇവിടെ അങ്ങനെ പറഞ്ഞേ പറ്റൂ, കാരണം ഇവിടെ ജാതി പറയാൻ പറ്റില്ല. ബ്രാഹ്മണ പാണ്ഡിത്യം നിർവിദ്യ, പാണ്ഡിത്യത്തെ പണ്ഡ എന്ന് പറഞ്ഞ ജ്ഞാനം, പണ്ഡിത്യം എന്ന് പറഞ്ഞ പണ്ഡിത എന്ന് വെച്ചാൽ ജ്ഞാനവാൻ, തസ്യഭാവം പാണ്ഡിത്യം എന്ന് വെച്ചാൽ ജ്ഞാനം എന്ന്, നിർവിദ്യ നിശേഷം കൃത്വ എന്നാണ് ഇവിടെ ഭാഷകാരൻ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തെ, ശരിക്കും ജ്ഞാനത്തെ നേടിയിട്ട്. ആ ശരിക്കും ജ്ഞാനം എന്ന് പറയുന്നത് ആത്മജ്ഞാനം. വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട ഒരു ഭാഷ്യമാണ് ഇതിൻ്റെ ഭാഗം. അങ്ങനെ ആ ജ്ഞാനത്തെ നേടിയതിന് ശേഷം ബാല്യേന തിഷ്ഠാസി, ഇനി ബാല്യം എന്ന് പറയുന്ന വിഷയത്തെ അടുത്ത ഒരു അധികരണത്തിൽ ഭാഷകാരൻ പ്രത്യേകം ചർച്ച ചെയ്യുന്നുണ്ട്. ഉപനിഷത്തിൽ ചർച്ച ചെയ്യാത്ത കാര്യങ്ങളോട് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ബാല്യം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ അർത്ഥമാണ് ബാല്യം, കുട്ടിക്കാലം. എന്തുകൊണ്ടാണ് അർത്ഥം എടുത്തുകൂടാ? അതടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി എടുത്താൽ എന്താ ഗുണം, എന്താ ദോഷം, അതെല്ലാം ഇനി ചർച്ച ചെയ്യും. കാരണം ബാല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലം എന്നുള്ളതാണല്ലോ അർത്ഥം. അപ്പോൾ ഇത്രയും ഒക്കെ വിധാനം, സന്യാസം, ജ്ഞാനം എല്ലാം നേടിയതിന് ശേഷം പിന്നെ കുട്ടിയാകുക എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ശിശുവാകുക എന്ന് പറഞ്ഞു. നിഷ്കളങ്കതയാണോ? നിഷ്കളങ്കത എന്താ? മൂഢതയല്ലേ? വിവേകശൂന്യതയല്ലേ? അതിന് നിഷ്കളങ്കത എന്ന് പറയാൻ പറ്റില്ല. അത്തരം കാര്യങ്ങളെല്ലാം ഇനി ചർച്ച ചെയ്യും. അതുകൊണ്ട് അത് പലം വിചാരിക്കുന്ന ഒരു കുട്ടിയായിരിക്കുന്നത് ഒരു ക്രെഡിറ്റാണെന്നാണ്. ക്രെഡിറ്റല്ല, അത് ബുദ്ധിശൂന്യതയാണ്. ശൈശവം എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധിക്ക് വളർച്ചയെത്താത്ത ഒരു പ്രായമാണ്. അത് വലിയ ക്രെഡിറ്റ് ഒന്നുമല്ല. അത് ഇനി ചർച്ച ചെയ്യും. അത് ബുദ്ധി തീർച്ചും അവിവേകാവസ്ഥയാണ് ബാല്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാഷകാരൻ അർത്ഥം എടുക്കുന്നില്ല. ബലസ്യ ഭാവം ബാല്യം, അങ്ങനെ എടുക്കും. ഒരു വിപരീതമായ അർത്ഥം. അങ്ങനെ ഭാഷാപരമായി ശരിയാണ്. ബലശബ്ദത്തിൽ നിന്ന് ഭാവാർത്ഥത്തിൽ ഷഞ്ഞ് പ്രത്യം വന്ന് ഗുണവചന ബ്രാഹ്മണാദിഭ്യ കർമ്മണിച്ച ഷഞ്ഞ് വന്നു കഴിഞ്ഞാൽ ബാല്യം എന്ന് വരും. ബലം, എന്തിൻ്റെ ബലം? ജ്ഞാനബലം എന്നാണ് ഭാഷകാർ വിശദീകരിക്കുന്നത്. ജ്ഞാനത്തിനെന്താ ബലം? ജ്ഞാനബലം എന്ന് പറയുന്നത്, കാരണം അതിന് മുമ്പ് പറഞ്ഞു, അവൻ ഏഷണകളിൽ നിന്നെല്ലാം മുക്തനായിട്ടാണ്. ആ ഏഷണകളിൽ നിന്ന് മുക്തനായവന് ജ്ഞാനം കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഏഷണ എന്ന് പറഞ്ഞാൽ എന്താ? ഏഷണ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഏഷണിയാണ്. നമുക്ക് പരിചയമുള്ളതാണ്. അതല്ല, ഏഷണിയല്ല. ഏഷണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ധൈര്യക്കുറവ്. ഏഷണിയുമായിട്ടുള്ള പരിചയം കൊണ്ടാണ്. യിഷു ഇച്ഛായാം, ഇച്ഛയാണ് ഏഷണ. ഒരു സംശയവും വേണ്ട, ഏഷണിയല്ല. അപ്പോ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം മുക്തനാകുകയാണ്. ആഗ്രഹങ്ങളിൽ നിന്നും മുക്തനാകുന്നത് അത് ജ്ഞാനം കൊണ്ടേ സാധ്യമാകും. അല്ല, ആഗ്രഹിക്കണ്ടെന്ന് വിചാരിച്ച ആഗ്രഹത്തിൽ നിന്ന് മുക്തനാകാൻ പറ്റത്തില്ല. അങ്ങനെ ജ്ഞാനം കൊണ്ട് ആഗ്രഹങ്ങളിൽ നിന്ന് മുക്തനാകുന്നവന് പിന്നെ വിഷയങ്ങൾ അവനെ പിന്നെ ആകർഷിക്കുന്നുണ്ട്. അതാണ് അവൻ്റെ ബലം, ജ്ഞാനം കൊണ്ടുള്ള ബലം. ജ്ഞാനത്തിന്റെ ബലം എന്ന് പറയുന്നതാണ്. ജ്ഞാനം അത് അവിടെ പറയും, രണ്ടും പരസ്പരം പരസ്പരാപേക്ഷിതമാണ്. ജ്ഞാനമുണ്ടെങ്കിലേ ഇച്ഛയിൽ നിന്ന് ആഗ്രഹങ്ങളിൽ നിന്നും മുക്തനാകാൻ പറ്റും. ആഗ്രഹങ്ങളിൽ നിന്നും മുക്തൻ ആകണമെങ്കിൽ ജ്ഞാനം വേണം. ഇത് രണ്ടും ഒരുമിച്ചാ പോകുന്നു. അതുകൊണ്ട് വരുന്ന ബലം എന്ന് പറയുന്നത്, ആ ഭാഷകാരം പറയുന്നത്, വിഷയങ്ങളിലുള്ള അസത്യത്വ ബുദ്ധി, ദോഷദൃഷ്ടി, അതിനോട് വരുന്ന അനാകർഷകത്വം, താല്പര്യമില്ലായ്മ, ഇതൊക്കെ അതുകൊണ്ടേ സാധ്യമാകും. വേറെ ഒന്നുകൊണ്ട് സാധ്യമാകില്ല എന്ന് പറയുന്നു. അതാണ് ബലം. ആ ബലത്തിൽ അവൻ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അവൻ അവിടെ പരിവ്രജനം എന്ന് പറയുന്നത്. ഭാഷകാലം പറയുന്നു ഏഷണത്യാഗരൂപത്തിലുള്ള പരിവ്രജനമാണ്. ഏഷണത്യാഗം തന്നെ പരിവ്രജനം, അല്ലാതെ പരിവ്രജനം എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം ധരിച്ചുള്ളത്. ഭാഷകാരൻ പറയുന്നു പരിവ്രജനം പലതരത്തിലുണ്ട്. എന്താണ് ജീവനസാധനം? ആശ്രമമാത്ര ശരണാന ജീവന സാധനം പാരിവ്രാജ്യവ്യഞ്ജകം ആണെന്ത്? പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പരിവ്രാജ്യവ്യഞ്ജകമാണെന്ത്? സന്യാസത്തിന്റെ അടയാളങ്ങൾ കായവസ്ത്രം, താടി, മുട്ട, ഇതെല്ലാം എന്താണ്? ആശ്രമമാത്ര ശരണമാണ്. സന്യാസാശ്രമത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ജീവിക്കാൻ വേണ്ടി. ജീവന സാധനം അത് പറയുന്നതിന് കാര്യമുണ്ട്. ഇന്നത്തെ പോലെയല്ല, പഴയ കാലം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടും ദാരിദ്ര്യവും. ഉപനിഷത്തിനും വേദമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ചർച്ച ചെയ്യുന്ന ഭിക്ഷയെ കുറിച്ചാണ്. അയാൾ അങ്ങോട്ട് ഭിക്ഷയ്ക്ക് പോയി, ഇങ്ങോട്ട് ഭിക്ഷയ്ക്ക് പോയി. ഇന്ന് ഭിക്ഷക്കാരിലേന്ന് ചോദിക്കും, ഇന്ന് ഭിക്ഷക്കാരാണ് ഭിക്ഷയ്ക്ക് പോകുന്നത്. പണ്ടങ്ങനെയല്ല, മിക്കവാറുടെയും പേരുടെ പണി ഇതായിരുന്നു ഭിക്ഷ തന്നെ. വിദ്വാൻമാര് പണ്ഡിതന്മാരൊക്കെ ഭിക്ഷയ്ക്ക് കിടക്കുകയാണ്. ദാരിദ്ര്യമാണ്. അപ്പോ ആ കാലഘട്ടത്തിൽ ജീവിക്കാനുള്ള ഒരു ഉപായമാണ് ഇത്. ഭിക്ഷ അടനം ചെയ്ത് ജീവിക്കാനുള്ള ഒന്നാണ് ജീവന മാത്ര സാധനമായിരിക്കുന്ന ഈ അടയാളങ്ങൾ. അതിന് യജ്ഞോപവീതവും എല്ലാം വരും. ധരിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും? സാധുവാണ് പാവം. അവർക്ക് മനസ്സിലായി അയാൾക്ക് വേറെ ജീവിക്കാനൊന്നും നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഭിക്ഷ കൊടുക്കുക. അങ്ങനെയാണ് ഈ ഭിക്ഷയ്ക്ക് ഇത് വന്നത് പ്രാധാന്യം. അപ്പോൾ അവർക്ക് ജീവിക്കാം, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരത്തില്ല. അങ്ങനെ ഒരു സന്യാസമുണ്ട്, അതിന് അടയാളങ്ങളുണ്ട്. അതാണ് ഈ കാണുന്ന അടയാളങ്ങളെല്ലാം. പക്ഷെ ഇന്നുള്ള ആൾക്കാർ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ അടയാളങ്ങൾ ധരിക്കുന്നത്. എല്ലാവരും ഞാൻ ഉൾപ്പെടെ എന്തെങ്കിലും തൊഴിലൊക്കെ ചെയ്ത് വരുമാനമൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം കളഞ്ഞിട്ട് ഈ അടയാളം ധരിക്കുന്നു. വാസ്തവത്തിൽ ഇത് ഭിക്ഷയ്ക്കുള്ളതാണ്, ഇതിന്റെ യാതൊരു ആവശ്യവുമില്ല. പക്ഷെ ഇതൊക്കെ അറിയുന്നതിന് മുമ്പന്നെ അടയാളങ്ങളൊക്കെ ധരിക്കുന്നത്. ആദ്യം ഭാഷ്യം വായിച്ചിട്ട് ഇതൊക്കെ പറ്റൂ. ഇനി ഇതൊക്കെ ധരിച്ചിട്ട് പോലും ഭാഷ്യത്തുകാരെന്ന് പറഞ്ഞു എന്നറിയാത്തവരാണ് ഒട്ടും പാല് പേര്. അറിവില്ലായ്മയെ അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരാണ്. അവർക്ക് ഭൂഷണമാണ് ഇന്നത്തെ സന്യാസിമാർ. ഇതൊക്കെ എന്തിനാ അവർ ചോദിക്കുന്നു? എന്തോന്ന് ഭാഷ്യം തോന്നുന്നു, ഭാഷ്യക്കാരൻ എന്തൊക്കെ ആവശ്യം തോന്നുന്നു? നമ്മളൊക്കെ പൂർണ്ണന്മാരാണ്, എല്ലാം അറിഞ്ഞവരാണ്. അറിവില്ലായ്മയാണ് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന മനുഷ്യനെ. പക്ഷെ പണ്ടങ്ങനെയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ അന്നത്തിനു വേണ്ടി. അതാണ് പരിവ്രാജ്യ വ്യഞ്ജകമായിരിക്കുന്ന ലിംഗം, അതിനെ ഉപേക്ഷിക്കുന്നതാണ് ഭാഷകാരൻ പറയുന്ന സന്യാസം. അത് ഈ ഭാഗം തന്നെ എടുത്ത് വായിച്ചു നോക്കുക, അവിടെ വ്യക്തമായിട്ടുണ്ട്. ഇനി ഒരു സന്യാസം കൂടെ പറയുന്നുണ്ട്. എന്താണ്? അതുകൊണ്ട് അത് വേറെ, അതിവിടെ അല്ല പറയുന്നു. അങ്ങനെയൊന്ന് പറയുന്നു. ആ അവരുടെ സന്യാസം ഇതിനു വേണ്ടി തന്നെയാണ്. ഏത് ജീവന പരലോകപ്രാപ്തി സാധനമായ സന്യാസമുണ്ട്. അത് അതിന് വെറുതെ കയ്യിലൊരു വടിയും പിടിച്ചുകൊണ്ട് നടന്നാലൊന്നും പോലെ, അതിന് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപാസനകളൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ ഉപാസകന്മാരുടെ സന്യാസം. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുള്ള ഇന്നത്തെ ഈ സന്യാസത്തിന് ഭാഷകാരന്റെ സന്യാസമായിട്ട് യാതൊരു ബന്ധമില്ല. ഇതിനൊന്നും ഇതിനെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ഇന്നത്തെ സന്യാസത്തിൽ. ഞാൻ പറഞ്ഞ ആൾക്കാർ പറയും സന്യാസത്തെ ഞാൻ കഷായം ഇട്ടുകൊണ്ട് നിന്ദിക്കുകയാണ്. അങ്ങനെ ഒരു ഉദ്ദേശം എനിക്ക് സ്വപ്നത്തിൽ പോലുമില്ല. ഉള്ള കാര്യം പറയുന്നത് നിന്ദയാണെന്ന് പറഞ്ഞാണ്. പിന്നെ കള്ളം പറഞ്ഞ ആൾക്കാർ പോയിത്തു ആള് വലിയ ആളാണെന്ന് പറയും. കള്ളം പറയണമെന്നേ ഉള്ളൂ, സത്യം പറയാൻ പാടില്ല. ഭക്ഷ്യകാരൻ പറഞ്ഞിരിക്കുന്നതാണ്. അത് മറ്റൊരു സന്യാസി എന്താണോ ആദ്യം പറഞ്ഞ ആശ്രമ മാത്ര ശരണാനാം, സന്യാസം എന്ന് പറയുന്ന ആശ്രമത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവനസാധനമായിരിക്കുന്ന പാരിപ്രാജ്യ വ്യഞ്ജകമായ ലിംഗങ്ങളോടുകൂടി അങ്ങനെ ജീവിച്ചു പോവുക, അത് ദോഷമെന്ന് പറയുന്നില്ല. ജീവിക്കാൻ വേണ്ടി അങ്ങനെയാകാം, ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടെങ്കിൽ മനുഷ്യന് പട്ടിണി കിടന്നിച്ചാകാൻ പറ്റും. വേഷം കിട്ടിയാൽ ഭക്ഷണം കിട്ടുമെന്ന് എന്താ കുഴപ്പം? അത് വിട്ടിട്ട് പിന്നെ പരലോകപ്രാപ്തി സാധനമായിട്ടുള്ള അവിടെ യജ്ഞോപവീതം ഒക്കെ ധരിച്ചുകൊണ്ട് അതും ഒരു സന്യാസമുണ്ട്. അവിടെയും ഈ രണ്ട് സന്യാസിമാരും ഗാർഹസ്ഥ്യത്തിൽ പ്രവേശിക്കുന്നില്ല, അല്ലെങ്കിൽ ഗാർഹസ്ഥ്യത്തെ ഉപേക്ഷിച്ചിരിക്കുന്നവരാണ്. ഇനി മൂന്നാമത്തെയാണ് ഭാഷ്യകാരൻ പറയുന്നത്. എന്താണ് ഏഷണാത്രയരൂപത്തിലുള്ള സന്യാസം? ആ സന്യാസത്തെ കുറിച്ച് അടുത്ത അധികരണത്തിൽ കുറച്ചുകൂടെ വിശദീകരിക്കും, എല്ലാ സംശയവും തീരും എന്ന് ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല, നിങ്ങളെ വഴിതെറ്റിക്കാൻ എന്ന് വ്യക്തമാവും. അപ്പോ അങ്ങനെയുള്ള സന്യാസം വിത്തായ അധ ഭിക്ഷാചര്യം ചരന്തി, അവിടെയും ഭിക്ഷ തന്നെ എന്ന് പറയുന്ന ആ സന്യാസം, ആ സന്യാസത്തിൽ ഒരാൾക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ബലം വേണം, ജ്ഞാനത്തിന്റെ ബലം. അതുകൊണ്ടിവിടെ ബലം ആശ്രയിച്ച് പിന്നെ എന്താണ് ബാല്യേന തിഷ്ഠാസി ബാല്യം ച പണ്ഡിത്യം ച നിർവിദ്യ, ഇത് രണ്ടും നേടിയിട്ട് നടത്തും. അപ്പോ ജ്ഞാനം മാത്രം പോരാ, ജ്ഞാനം കൊണ്ട് ജ്ഞാനത്തിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ആ വിഷയങ്ങളെ ത്യജിക്കുന്നതിനുള്ള കഴിവാണ്. രണ്ടും കൂടെ നിർവിദ്യ അധ മുനിഹി, മുനി മനനാത് മുനി. മുനിക്ക് ഭാഷകാരാർത്ഥം പറയുന്നത് മനനാത് മുനി എന്ന് വെച്ചാൽ ജ്ഞാനത്തിന്റെ ദാർഢ്യം. മുനി ശബ്ദത്തെ കുറിച്ച് എന്നെ ചർച്ച ചെയ്യും. എന്താണ് മുനി? വാൽമീകർ മുനി പുങ്കവ എന്നൊക്കെ പറഞ്ഞ മുനി എന്താണത് ചർച്ച ചെയ്യും. ഭാഷകാരൻ പറയുന്നത് ഇവിടെ പറഞ്ഞ പാണ്ഡിത്യം ബാല്യം മുനി എല്ലാം ജ്ഞാനം തന്നെ. ആ ജ്ഞാനത്തില് ദൃഢമായ ജ്ഞാനം ഇവിടെ ഇത് പറയുമ്പോൾ ഇതിന്റെ വ്യാഖ്യാതാക്കൾ രത്നപ്രഭയിലും ആനന്ദഗിരിയുടെയൊക്കെ വ്യാഖ്യാനത്തിൽ പറയുന്ന രീതിയിൽ ഭാഷകാരൻ വ്യാഖ്യാനിച്ചിട്ടില്ല. ഭാഷകാരനിവിടെ ജ്ഞാനം എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറച്ച ജ്ഞാനം അല്പം പോലും മറ്റ് കാര്യങ്ങളിലേക്ക് പോകാത്ത, മുമ്പ് പറഞ്ഞു അതാണല്ലോ ആരൂഢ പതനം, അതൊന്നും സംഭവിക്കാത്തതായ മുനി ആകുക. അമൗനഞ്ച മൗനഞ്ച നിർവിദ്യ. അമൗനം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം എന്താണ് പാണ്ഡിത്യവും ബാല്യവും, രണ്ട് ജ്ഞാനമാണല്ലോ. പിന്നെ മൗനം എന്ന് പറയുന്നത് ഭാഷകാരൻ പറയും ഇതിന്റെയൊക്കെ ഫലം എന്ന് പറയും. എന്നുവെച്ചാൽ അവിടെ അയാൾക്ക് എന്തിനാണ് അയാൾ ഉപേക്ഷിച്ചത്? ഏഷണം പറഞ്ഞു, പുത്രേഷണം വിത്തേഷണം ലോകേഷണം. അവിടെ ഭാഷകാരൻ പ്രധാനമായും പറയുന്നത് പുത്രേഷണം എന്ന് പറയുമ്പോൾ ദാരപരിഗ്രഹം. ഇതൊക്കെ പുരുഷന്മാർക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്, പെണ്ണുങ്ങൾ അസൂയപ്പെടരുത്, ഞങ്ങളുടെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ദാരപരിഗ്രഹം ആണ്. ഭക്ഷ്യകാരൻ ഒരിക്കലും പുരുഷ പരിഗ്രഹത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല, ദാരപരിഗ്രഹത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ശരിയോ തെറ്റോ ഗുണമോ ദോഷമോ എന്നൊന്ന് ഞാൻ അഭിപ്രായം പറയത്തില്ല, നിങ്ങൾ തീരുമാനിക്കും. അപ്പോ അതാണ് എന്ത് പുത്രേഷണം. വിത്തേഷണം എന്ന് പറയുന്നത് കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള സാധനങ്ങൾ വേണമല്ലോ, യാഗവും മറ്റും ചെയ്യുന്നതിന് വേണ്ടി. ഗോ ഹിരണ്യാദി സമ്പത്ത്, പിന്നെ പറയുന്ന ഉപാസനകളും അതിൽപ്പെടാം. പിന്നെ വരുന്നത് ലോകേഷണം, ഫലം. ഈ മൂന്ന് തരത്തിലുള്ള ഏഷണകളും പൂർണ്ണമായും ഉപേക്ഷിക്കുക, പിന്നെ അങ്ങനെ ഒരാഗ്രഹം വരാതിരിക്കുക, അതാണ് ഇതിന്റെ ഫലം. അതാണ് മൗനം ച അമൗനം ച അമൗനം ച മൗനം ച നിർവിദ്യ എന്നൊക്കെ പൂർണ്ണമായി സ്വായത്തമാക്കിയിട്ട്. അധ ബ്രാഹ്മണ, പിന്നെയാണ് നിരുപചരിതനായ ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ മുഖ്യബ്രാഹ്മണനാകും എന്ന് ശ്രുതിയും പറയുന്നുണ്ട്, ഭാഷകാരനും പറയുന്നു. അതിനു മുമ്പ് അവൻ ബ്രാഹ്മണനായിരുന്നു ആയിരിക്കാം എന്നുവെച്ചാൽ ജന്മം കൊണ്ട്. പക്ഷേ അപ്പൊ ഇവിടുത്തെ ബ്രാഹ്മണന്റെ അർത്ഥം എന്താ? ഭാഷകാരനും പറയുന്നു കൃതകൃത്യത, അവൻ കൃതകൃത്യനായിത്തീരുന്നു. ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം മുക്തി എന്ന് പറയുന്നത് ഇതാണ്, കൃതകൃത്യനാകുക. ഇനി ചെയ്യാനായിട്ടൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. ചെയ്യാൻ സാധാരണ രീതിയിൽ ചെയ്യേണ്ടത് നിത്യം, നൈമിത്തികം, കാമ്യം, നിഷിദ്ധം, ഇതാണ് ഭാഷകാരന്റെ കണക്കിൽ ചെയ്യേണ്ടത്. ഇത് ഏതെങ്കിലുമൊക്കെയാണ്. അപ്പൊ മുക്തി എന്ന് പറയുന്നത് തന്നെ ഇതിൽ നിന്നുള്ള മുക്തിയാണ്. ഭാഷകാരനെ സംബന്ധിച്ച് മുക്തി എന്ന് പറയുന്നത് കർമ്മമുക്തി തന്നെ. ബാക്കിയുള്ള മുക്തിയുടെ മറ്റ് വ്യാഖ്യാനങ്ങളെല്ലാം അതങ്ങനെയാണ്. അജ്ഞാനത്തിൽ നിന്ന് വരുന്ന മുക്തി, മായയിൽ നിന്നുള്ള മുക്തി, ആ മുക്തിയും മുക്തി എന്നൊക്കെ പറയുന്നതല്ല, ആത്യന്തികമായിട്ട് ഈ കർമ്മമുക്തി തന്നെ. അതുകൊണ്ടാണ് അതിന് കൃതകൃത്യൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം കൃതകൃത്യൻ. അവന് പിന്നെ യാതൊന്നും ചെയ്യാനല്ല, യാതൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണല്ലോ ഭിക്ഷാചര്യം ചരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ളവൻ ഭിക്ഷാന്നം അർഹിക്കുന്നില്ല എന്നാണ്. കർത്തവ്യം ഇന്നത് ചെയ്യണം എന്ന് അവനുണ്ടെങ്കിൽ അവനത് ചെയ്യണം. അത് ചെയ്തിട്ട് അതിൽ നിന്ന് അന്നം ഉണ്ടാക്കണം, ഭക്ഷിക്കണം. ഇവിടെ കൃതകൃത്യം ഒരു തരത്തിലും ഭാഷകാരൻ, ഇതൊക്കെ ഭാഷകാരന്റെ അഭിപ്രായമാണ്, എന്റെ അഭിപ്രായമല്ല, വേറെ ഏതെങ്കിലും ആചാര്യന്മാരുടെ അഭിപ്രായമല്ല. ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ഉടനെ രമണ മഹർഷി എങ്ങനെ പറഞ്ഞില്ലേ, രാമകൃഷ്ണദേവൻ പറഞ്ഞില്ലേ എന്നൊന്നും ചിന്തിക്കരുത്. എല്ലാം ഭാഷകാരന്റെ അഭിപ്രായമായിട്ട് തന്നെ എടുക്കണം. അപ്പോ ഒരു കർമ്മവുമായിട്ടും അങ്ങനെയുള്ള പരിപ്രാജകനെ ബന്ധപ്പെടുത്താൻ പാടില്ല. അവൻ ജ്ഞാനം നേടിയാൽ അവൻ കൃതകൃത്യനായി, പിന്നെ കർമ്മമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോയി ചിന്തിക്കരുത്, നിന്നിടത്ത് നിന്ന് ചിന്തിക്കാനും പഠിക്കണം. ഇല്ലെങ്കിൽ അത് ഉറങ്ങം പരത്തിക്കേറിയ പോലെ ആയിപ്പോയി. ശാഖാ ചന്ദ്രമണോ യോ, അതങ്ങനെ മറ്റേ പുസ്തകത്തിൽ പറഞ്ഞല്ലോ, ഈ പുസ്തകത്തിൽ പറഞ്ഞു, അവിടെ പറഞ്ഞല്ലോ, അതുമായിട്ടൊന്നും ഇവിടെ ബന്ധമില്ല. പശുകാരൻ എങ്ങനെ ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ. അപ്പോ ഇവിടെ സന്യാസത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും അതിന്റെ നാനാവശങ്ങളെക്കുറിച്ചും തത്വത്തെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി ഭാഷകാരൻ ചർച്ച ചെയ്തുകൊണ്ട് ബൃഹദാരണ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് ഈ മന്ത്രങ്ങളെയും അതിന്റെ വ്യാഖ്യാനത്തെയും കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ ബ്രാഹ്മണത്വം കൃതകൃത്യത നേടുന്നതിനുള്ള വഴികളാണ് ഇവിടെ പറഞ്ഞത്. ബൃഹദാരണ്യത്തിൽ ബൃഹദാരണ്യകേ ശ്രൂയത്തെ, ഇത് ബൃഹദാരണ്യത്തിൽ പറയുന്നു. ഇതിൽ വരുന്ന എന്താണ് ഈ മൗനം, പാണ്ഡിത്യം, ബാല്യം തുടങ്ങിയ കാര്യങ്ങൾ ഭാഷകാരൻ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇനി വരുന്നത്. അതും പ്രധാനപ്പെട്ടാണ്. കാരണം കൂടുതൽ ഭാഷകാരൻ അടുത്ത് വിശദീകരിച്ച് പറയും. അപ്പോൾ ഇവിടെ വേറെ ഒന്നുകൂടി മനസ്സിലാക്കേണ്ട കാര്യം, ഭാഷകാരൻ വ്യാഖ്യാനിക്കാത്തതും എന്നാൽ ശിഷ്യന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നതുമായിട്ടുള്ള പ്രത്യേകത, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ തിരിച്ചറിയാനും കഴിയണം. കുറച്ച് സൂക്ഷ്മമായി ഇതൊക്കെ മനസ്സിലാക്കണം. എന്താ ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം, ഭാഷകാരനും ശിഷ്യന്മാരും തമ്മിലൊക്കെയുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ പാണ്ഡിത്വം എന്ന് പറയുന്നതിന് ശിഷ്യം പറഞ്ഞിരിക്കുന്നത് ആപാതജ്ഞാനം എന്നാണ്. ആപാതജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദാധ്യയനം ചെയ്യുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, അത് പാണ്ഡിത്യം ഭാഷകാരൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഭാഷകാരൻ നേരെ ചൊവ്വയുള്ള ജ്ഞാനത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പാണ്ഡിത്യത്തിന് ശ്രവണമെന്നർത്ഥം പറയുന്നു. ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത്, ഭാഷകാരൻ എന്ന് പറഞ്ഞു, ശിഷ്യന്മാരെന്ന് പറയുന്നു എന്നാണ്. ശ്രവണം കഴിഞ്ഞിട്ട് ബാല്യം എന്ന് പറഞ്ഞ മനനം എന്നാണ്. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് അല്ല, ഇനി അങ്ങനെ എവിടെയെങ്കിലും ഇത് കേൾക്കുമ്പോൾ, അങ്ങനെ എവിടെയെങ്കിലും വായിക്കുക ചെയ്യുമ്പോൾ, വിവരദോഷിയാണല്ലോ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നതെന്ന് പിന്നെ ധരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ധരിക്കുന്നെങ്കിൽ ഇപ്പം തന്നെ ധരിച്ചോളണം. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ബലഭാവേന മനനേന, അത് ബാല്യത്തിൻ്റെ അർത്ഥം. പിന്നെ എന്താണ്? അത് കഴിഞ്ഞ് വരുന്ന എന്താണ്? മുനി. മുനി എന്ന് വെച്ചാൽ നിധ്യാസന കൃത്, നിധ്യാസനം ചെയ്യുന്നവൻ. അപ്പോൾ പാണ്ഡിത്യം, ശ്രവണം, ബാല്യം, മനനം, മൗനം, നിധ്യാസനം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെടുത്തോളുക, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയുണ്ട്, ഏത് വേണം സ്വീകരിക്കാം. ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? ഭാഷകാരൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല. ഇത് ഞാൻ പറയാത്തതൊന്നും പറഞ്ഞു ധരിച്ചുള്ളത്. ഞാൻ പറഞ്ഞത് ധരിക്കാതിരിക്കാനും പറയാത്ത ധരിക്കാനും നിങ്ങൾ മിടുക്കരാണ്. അതുകൊണ്ട് പ്രത്യേകം പറയാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? ഇതെല്ലാം കഴിഞ്ഞിട്ട് അനന്തരം ബ്രഹ്മാഹം ഇതി സാക്ഷാത്കാരവാൻ. ശ്രവണം, മനനം, നിധിധ്യാസനം കഴിഞ്ഞ് സാക്ഷാത്കാരവാനാണ് ആര്? ബ്രാഹ്മണ എന്നാണ് വ്യാഖ്യാത പറഞ്ഞിരിക്കുന്നത്. ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ കൃതകൃത്യൻ. കൃതകൃത്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ ഫലം, ജ്ഞാനമല്ല, ജ്ഞാനഫലമായിട്ടാണ് ഭാഷകാരം വ്യാഖ്യാനിച്ചത്. ബാക്കി പറഞ്ഞിരിക്കുന്ന പാണ്ഡിത്യം, ബാല്യം, മൗനം മൂന്നും എന്താണ്? ജ്ഞാനം തന്നെയാണ്. അതിൽ ജ്ഞാനത്തിൻ്റെ ദൃഢത, ജ്ഞാനത്തിൻ്റെ ദൃഢത എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ്? മറ്റു ദോഷങ്ങളില്ലാതിരിക്കും. ഇതാണ് ശിഷ്യന്മാരുടെ വ്യാഖ്യാനവും ഭാഷകാരൻ്റെ വ്യാഖ്യാനവും തമ്മിലുള്ള വ്യത്യാസം. അത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. വരികൂടെ പറയണം.